ഹരിപുരം പ്രതിഷ്ഠ കഴിഞ്ഞ് 24 വർഷം കഴിഞ്ഞപ്പോഴാണ് ഗുരു സന്ദേശം ഇറക്കിയത്. എന്താണ്? ഇനി ക്ഷേത്രം വേണ്ട. എന്തുകൊണ്ട്? ഇതെടുത്ത് കള ഈ സാധനം ജോബ് ചെയ്ത് കഴിഞ്ഞു. ജാതിഭേദം കൂടാതെ ജനങ്ങൾ ഒത്തുകൂടുന്നതിന് ആരാധനാലയങ്ങൾ ഉപകരിക്കുമെന്നാണ് കരുതിയത്. ആര് കരുതിയത്? ഗുരു പറയുന്നു. ഇപ്പൊ അനുഭവം നേരെ മറിച്ചാണ്. ക്ഷേത്രങ്ങൾ ജാതിഭേദത്തെ വർദ്ധിപ്പിക്കുന്നു, അതുകൊണ്ട് ഇനി ക്ഷേത്രം വേണ്ട. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് 24 വർഷം കഴിഞ്ഞപ്പോ ഗുരു എന്ത് പറഞ്ഞു? ഇനി ക്ഷേത്രം പ്രതിഷ്ഠിക്കേണ്ട. എന്തുകൊണ്ട് പ്രതിഷ്ഠിക്കേണ്ട? അവിടെ അതിനോടനുബന്ധിച്ച് അവിടെ എഴുതി വെച്ചെന്നൊക്കെ ആൾക്കാർ പറയും. എഴുതി വെച്ചതൊന്നുമല്ല, കാരണം അന്ന് എഴുതാൻ അവിടെ ഒന്നുമില്ലായിരുന്നു. ഒരു പാറയുടെ ഇടത്ത് ഒരു കല്ലെടുത്ത് വെക്കുമ്പോ എവിടെ എഴുതി വെക്കുന്നു? ചൊല്ലി പറയുന്ന അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ചുവരിലന്ന് എഴുതി വെച്ചെന്ന്. പിൽക്കാലത്ത് അങ്ങനെ ഒരു പക്ഷെ എഴുതി വെച്ചിരിക്കും. എന്തായാലും അന്നൊന്നും എഴുതാൻ അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ പോലെ ബാനർ എഴുതുന്ന പരിപാടിയൊന്നും വന്നില്ല, ഫ്ലക്സ് ബോർഡൊന്നും വന്നില്ല. പിൽക്കാലത്തൊന്നും ഒരു പറഞ്ഞാണ് എന്ത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരെ സ്വാതന്ത്ര്യത്തിന് വാഴുന്നാന്ന് എഴുതി വെച്ചു. ഗുരുവിന്റെ സന്ദേശം തന്നെ. പക്ഷെ അന്ന് എഴുതിയെന്ന് പറയുന്ന വെറുതെ. ഈ സ്വാതന്ത്ര്യത്വേന അവിടെ എല്ലാവരും ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ച അവിടെ എല്ലാവരും സ്വാതന്ത്ര്യത്വേനോ അവരും ജാതിഭേദം ഇല്ലാതെ എന്നാണ് ഗുരു പ്രതീക്ഷിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? 24 വർഷം കഴിഞ്ഞപ്പം ഗുരുവിന് മനസ്സിലായി അത് നടക്കില്ല. അതാണ് ഗുരു പറഞ്ഞത്, ഇനി ക്ഷേത്രം വേണ്ട. അപ്പൊ അത് മാത്രമല്ല, ക്ഷേത്രങ്ങൾ ജാതിഭേദത്തെ അധികമാക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത്? ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുടെ അംഗീകാര ക്ഷേത്രങ്ങളായി വളരെ സ്പഷ്ടമാണ്. വേറെ ആരും അതിൽ കയറത്തില്ല. ഒന്ന് അതിനും അതിന്റെ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ അതിന് വരും കാരണമാണ്. അതുകൊണ്ട് പറഞ്ഞ് ഇനി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ പ്രതിഷ്ഠ നടന്നത് വേറെ കാര്യം, അതിനും ഗുരു പറയുന്നുണ്ടെന്നാണ്. പക്ഷെ ആൾക്കാരോട് പറഞ്ഞാൽ കേൾക്കത്തില്ല, ജനങ്ങളോട് പറഞ്ഞ അവര് അനുസരിക്കും. അതുകൊണ്ട് ഒരു ചെറിയ ക്ഷേത്രം അവിടെ ഇരുന്നോട്ടെ, ഇനി വിദ്യാലയങ്ങൾ പോയി. മനുഷ്യന് അറിവ് കൊണ്ടേ നന്നാകത്തുള്ളൂ. ഇതാണ് അന്ന് പറഞ്ഞത് ഗുരുവിന്റെ സന്ദേശം. അല്ല അമ്പലങ്ങൾ കൊണ്ടോ പൂജ നടത്തിയോ ഒന്നും മനുഷ്യൻ നന്നാകത്തില്ല. അറിവെന്ന് പറയുമ്പോൾ ശരിയായ അറിവ് വേണം. ശരിയായ അറിവ് കൊണ്ടേ മനുഷ്യൻ നന്നാകുമെന്ന് വളരെ വ്യക്തമായി ഗുരു പറഞ്ഞു. അപ്പൊ ഈ എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വന്നു? ഈ സോദരത്വേന എന്ന് പറയുന്ന ഈ ആശയം നടപ്പിൽ വരുന്നില്ല അമ്പലങ്ങളുമുണ്ട്. കുറെയെങ്കിലും അതിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അറിവുകൊണ്ട് തന്നെ മനുഷ്യന് മാറ്റം വന്നിട്ടുള്ള അല്ല, വേറെ ഒന്നും കൊണ്ടല്ല. കൂടുതൽ കൂടുതൽ മനുഷ്യന് അറിവുണ്ടാകുമ്പോൾ അതെല്ലാം കുറഞ്ഞു വരുന്നു. ശരിയായ അറിവുണ്ടാവണം. അപ്പോ ഗുരു എന്താണ്, ഹിന്ദു ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു, ശരിയാണ്. ഹിന്ദു ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ട് എന്താണ് സ്തോത്രങ്ങൾ എഴുതി, അത് ശരിയാണ്. പക്ഷെ ഗുരു തന്നെ ക്രമേണ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ ഉപയോഗമില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് വിശേഷിച്ച് ഗുരുവിന്റെ താല്പര്യം എന്താണ്? ജനങ്ങള് സോദരത്വേന കഴിയണമെന്നുള്ളതാണ്. അത് ക്ഷേത്രങ്ങൾ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലായപ്പോ അത് വേണ്ട എന്ന് ഗുരു പരസ്യമായിട്ട് പറഞ്ഞു, പരസ്യമായി സന്ദേശത്തിലൂടെ പറഞ്ഞു. അതാണ് ഗുരുവിന്റെ ധർമ്മത്തിൽ, ഗുരുവിന്റെ ധാർമ്മികമായ കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസം. ഇന്നും നിരന്തരം ക്ഷേത്രങ്ങൾ ഇങ്ങനെ കോടികൾ മുടക്കി ക്ഷേത്രം പ്രതിഷ്ഠിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അവർക്കെങ്ങനെ അത് മനസ്സിലാവും? ഗുരു പറഞ്ഞ അങ്ങനെ ജനങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ക്ഷേത്രം പണച്ചെലവില്ലാത്ത അതും ഒരറ്റത്തിരുന്നോട്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഗുരുവിന്റെ ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, പിന്നീട് ഗുരു എന്ത് ചെയ്തു, ഈ ജനങ്ങളെ വീണ്ടും ഈ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങളുമായിട്ട് വന്നപ്പോ അതിനോടുള്ള ഗുരുവിന്റെ പ്രതിഷേധം കൊണ്ടാണ് കണ്ണാടിയെടുത്ത് ചുരണ്ടി പ്രതിഷ്ഠിച്ചതും നിലവിളക്ക് പ്രതിഷ്ഠിച്ചതും സത്യധർമ്മത്തെയൊക്കെ പ്രതിഷ്ഠിച്ചതും എല്ലാം ഈ ജനങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് അതിനോടുള്ള ഒരു പ്രതിഷേധം കൂടെയാണ്. ഇത് തികച്ചും ആവശ്യമില്ലാത്തതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ആണ് ഗുരു ചെയ്തത്. ഇതിനകത്ത് ഒരു വരുന്ന ഒരു പ്രധാനമായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈ ധരിക്കുന്ന പോലെ എന്താണ്, ഗുരു ജനിച്ചപ്പോൾ തന്നെ എല്ലാം അറിഞ്ഞിട്ട് ജനിച്ച ആളാണ്, സർവജ്ഞനായിരുന്നു, അതുകൊണ്ട് ഗുരുവിന് നേരത്തെ എല്ലാം അറിയാമായിരുന്നു എന്നൊക്കെ ഈ പറയുന്ന എന്താണ് പൊള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കും, തള്ളുകൾ പ്രചരിപ്പിക്കുന്നവർക്കാണ് ഇത് മനസ്സിലാകാത്തത്. അങ്ങനെയൊന്നുമല്ല, ഗുരു സ്വയം തന്നെ പറയുന്നു, ഞാൻ വിചാരിച്ചത് ഇത് ജാതിഭേദം മാറ്റുമെന്നാണ്, പക്ഷെ അനുഭവം നേരെ മറിച്ചാണ്. അപ്പൊ കാര്യങ്ങൾ അനുഭവത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഗുരുവും ക്രമേണ മനസ്സിലാക്കി വന്ന തന്നെ. ആദ്യമെല്ലാം മനസ്സിലാക്കി വന്നതല്ല. അപ്പൊ ഗുരുവിന്റെ എന്താണ് പ്രവൃത്തികളെയും ചിന്തകളെയും എല്ലാം കൂടെ എന്താണോ അതിൽ വരുന്ന ക്രമമായി വരുന്ന പരിവർത്തനത്തിലൂടെയാണ് അവനെ മനസ്സിലാക്കേണ്ടത്. അല്ല, ആദ്യം മുതൽ അവസാനം വരെ എല്ലാം കൂടെ ഒന്നായിട്ട് എടുത്തു വെച്ചുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാകത്തില്ല. ഗുരുവിന്റെ ആ അതിൽ ഗുരു തന്നെ സ്വയം മാറിക്കൊണ്ടേയിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അല്ലാതെ ഈ കള്ളക്കഥകളിൽ പ്രചരിപ്പിക്കുന്നത് പോലെ എന്താണ് ഗുരു ജനിച്ചപ്പോ സർവജ്ഞനായി ജനിച്ചു അവസാനം വരെ സർവജ്ഞനായിരുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അത് ഈ സാധാരണ ബോധമില്ലാത്ത ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതൊക്കെ പറയാം, അതിൽ വാസ്തവമൊന്നുമില്ല. ഗുരു മറ്റുള്ളവരെ പോലെ തന്നെ, മറ്റുള്ള പോലെ എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്, മറ്റുള്ളവരെ പോലെ എന്ന് പറയുന്ന ഈ അർത്ഥത്തിലാണ്. എന്താണ് സ്വയം അനുഭവത്തിലൂടെയും പ്രയോഗത്തിലൂടെയും കാര്യങ്ങളെ മനസ്സിലാക്കിയും തിരുത്തിയും ചെയ്ത് കൊണ്ടിരുന്ന ആളാണ് അവസാനം വരെ. ഗുരുവിന്റെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. SNDP സ്ഥാപിച്ചതും ധർമ്മസംഘം സ്ഥാപിച്ചതും ഗുരുവിന്റെ എല്ലാ പ്രവൃത്തികളിലും ആദ്യം എന്തും കാണുന്ന ഒന്നാണ് എന്തോ ഒരു തിരുത്തൽ, എപ്പോഴും തിരുത്തിക്കൊണ്ടേയിരിക്കും. ആദ്യം പറഞ്ഞ പല കാര്യങ്ങളെയും തിരുത്തും. അപ്പോ സ്വന്തം അനുഭവത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വയം തന്നെ ഗുരു തിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാ അതൊരു തുടർച്ചയാണ്, ആ തുടർച്ചയിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ആദ്യം ചെയ്ത കാര്യങ്ങള് പല കാര്യങ്ങളും ഗുരു ഇടയ്ക്ക് തിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഗുരുവിന്റെ ധർമ്മം എന്തെന്ന് ചിന്തിക്കുമ്പോ നമ്മള് ഗുരു തന്നെ തള്ളിക്കളഞ്ഞതിനു വീണ്ടും ഉൾക്കൊള്ളേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഗുരു എന്താണ് ഇത്രയും ക്ഷേത്രം പ്രതിഷ്ഠിച്ചു, അതുകൊണ്ട് ഗുരു എന്താണ് ഗുരുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് ക്ഷേത്രധർമ്മമാണ് എന്ന് പറഞ്ഞു അത് ശരിയാവും. എന്തുകൊണ്ട് ഗുരു അത് വേണ്ടെന്ന അഭിപ്രായത്തിൽ അവസാനം എത്തിച്ചേരുന്നു. അപ്പൊ പിന്നെ അത് ക്ഷേത്രം ഗുരു തള്ളിക്കളഞ്ഞാൽ ഗുരുവിന്റെ ധർമ്മത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും? ഒരു കാലത്ത് അത് ഗുരുവിന്റെ ധർമ്മമായിരുന്നു, അങ്ങനെയാണ് തുടക്കം ഇട്ടത്. പക്ഷെ പിന്നീട് അത് ആവശ്യമില്ലെന്ന് ഗുരു മനസ്സിലായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പക്ഷെ ഇത് പബ്ലിക്കായി ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചീത്ത വിളിക്കും. എന്തുകൊണ്ട്? അവർക്കിത് കേൾക്കാൻ ഇഷ്ടമില്ല. അവർക്ക് ഇഷ്ടം എന്താണ്? ഗുരു അങ്ങനെ തിരുത്തേണ്ട രീതിയിലുള്ള ഒരു കാര്യവും ചെയ്തിട്ടുള്ള ആളല്ല. ആദ്യം മുതൽ അവസാനം വരെ ഒരേ ജ്ഞാനത്തിൽ നിന്നയാൾ. അങ്ങനെയല്ല, സത്യസന്ധമായി ഇതിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും. അതുണ്ട്, എന്തിന് SNDP ഉണ്ടാക്കിയിട്ട് ധർമ്മസംഘം ഉണ്ടാക്കി എന്നുള്ള ഒറ്റ വിഷയത്തിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. പല കാര്യങ്ങളും അങ്ങനെയാണ്. പക്ഷെ സമൂഹം ഇത് ഞാൻ ഈ പറയുന്ന പറഞ്ഞാൽ ഉൾക്കൊള്ളത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടെ വേണം ഇന്ന് എല്ലാരും പറയുന്ന ഇതാണ്. ഇത്രയും ക്ഷേത്രം പ്രതിഷ്ഠിച്ച ആൾ എന്താണ്? അപ്പൊ ക്ഷേത്രധർമ്മം ഗുരുവിന്റെ ധർമ്മമല്ലേ? അപ്പൊ ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ധർമ്മമല്ലേ? അപ്പൊ ഗുരു എന്താണ്? ഒരു സാമ്പ്രദായികമായ പാരമ്പര്യമായ ഹിന്ദുവല്ലേ എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ പാരമ്പര്യമായ ഒരു ഹിന്ദു എങ്ങനെയാ ക്ഷേത്രം വേണ്ടെന്ന് പറയുന്നു? ആ ഒരു ഭാവം കൂടെ കണക്കിലെടുക്കണം. മറ്റേ ശരിയാണ്, ഗുരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചു. ക്ഷേത്രം എന്ന് പറയുന്നത് ഹൈന്ദവ ആചാരം തന്നെ അതിനെ പിന്തുടർന്ന ആള് തന്നെയാണ്. പക്ഷെ ഗുരു എന്ത് ചെയ്തു? അതിനെ കറക്റ്റ് ചെയ്ത് തിരുത്തി. അപ്പൊ ആ ഒരു വാദത്തിൽ ഗുരുവിന് അങ്ങനെ ഗുരുവിൽ കാലം കൊണ്ടുവന്ന അനുഭവം കൊണ്ടുവന്ന പ്രയോഗം കൊണ്ടുവന്ന മാറ്റത്തെ ഉൾക്കൊള്ളാത്തവരാണ് ഈ പറയുന്നത്. എന്താണ് ക്ഷേത്രം എന്ന് പറയുന്ന ഹൈന്ദവ ആചാരത്തെ ഗുരു പിന്തുടർന്നാണ്. കേൾക്കുമ്പോ ശരിയാണ്. അതുകൊണ്ട് എന്താണ്, ഗുരു ഒരു യാഥാസ്ഥിക ഹിന്ദുവാണ് എന്നും പറയുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന പല ധാരണകളും അബദ്ധമാണ്. ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രചരിപ്പിച്ചവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്നൊന്നും പറയാനും പറ്റില്ല. പറഞ്ഞാൽ ജനങ്ങൾ പറഞ്ഞാൽ നമ്മളെ ചീത്ത വിളിക്കും. ഇന്നിപ്പോ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു വിഷയം എന്ന ഉടനെ സാമൂഹ്യ മാധ്യമങ്ങൾ, ഇന്നത്തെ സോഷ്യൽ മീഡിയ, അതാണ് ഏറ്റെടുക്കുന്നത്. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഗുരു പറഞ്ഞ അഭിപ്രായത്തിന് ഒരു വിലയില്ലാതെ ഒരു എന്താണ് വാദിക്കാനും ചെയ്യിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും ആണെന്ന് പറയുന്നതിന് യാതൊരു വിലയില്ലാതെ. അതിന് ഇത്തരം ചർച്ചകൾ, ഗുരുവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിനാരും ഒരു വില കൽപ്പിക്കുന്നില്ല. ഇതൊക്കെ ഇന്ന് ചാനൽ ചർച്ചകളിൽ വന്നിട്ട് ആൾക്കാർ എന്താ ചെയ്യുന്നത്? വാദിക്കാനും ജയിക്കാനും ശ്രമിക്കണം. ആരെങ്കിലും ജയിക്കൂ? ആരും ജയിക്കത്തില്ല. കാരണം എല്ലാവരും വാദിക്കുക എന്ന് പറഞ്ഞാൽ വാദത്തിൽ ആർക്കും ജയിക്കാൻ പറ്റില്ല. എല്ലാവരും അവരുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചിട്ട് എന്ത് പറഞ്ഞാലും ഹിന്ദു യാഥാസ്ഥ്യ ഹിന്ദുവാണ് ഗുരു എന്ന് പറഞ്ഞാൽ അതിനെ വാദിച്ച് സമർത്ഥിക്കാൻ ഇതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഗുരു 43 അമ്പലം പ്രതിഷ്ഠിച്ചു, അല്ലെങ്കിൽ 100 അമ്പലം പ്രതിഷ്ഠിച്ചു. അപ്പൊ പിന്നെ ഹിന്ദു അല്ലാതെ ആരാണ്? മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ? ഇങ്ങനെ വാദിക്കും. അപ്പൊ ഇതിലെങ്ങനെ തീരുമാനം ഉണ്ടാവും? അപ്പൊ വാദിക്കുകയും ജയിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തമായ ആശയങ്ങൾ, ഈ വാദം എന്നൊക്കെ പറയുന്നത് പഴയകാലത്തും ശരിക്കും ഒരാളുടെ ആശയങ്ങൾ വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ് വാദം ഉപയോഗിക്കുന്നത്. വാദം എന്ന് പറയുന്നതന്നെ പഴയകാലത്ത് പറഞ്ഞിരുന്നത് എന്താണ്? ഗുരുശിഷ്യ സംവാദം എന്നാണ്. അതിനാണ് വാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ അത് തർക്കം എന്നുള്ള രീതിയിൽ പ്രചരിച്ചു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് വാദിക്കാനല്ല എന്ന് വെച്ചാൽ തർക്കിക്കാനല്ല. അപ്പൊ ഇത്തരം വിഷയങ്ങളെ കുറിച്ച്, ഗുരുവിനെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മള് ആരോടെങ്കിലും തർക്കത്തിൽ, സമൂഹ മാധ്യമത്തിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ നമ്മൾ തർക്കത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഗുരുവിന്റെ, അവിടെ തന്നെ നമ്മൾ ഗുരുവിന്റെ ഇതിൽ നിന്ന് വ്യതിചലിച്ചു എന്നാണ്. നമുക്ക് തർക്കത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഗുരു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ അതിനെ വിശദീകരിക്കുക. തർക്കിക്കാൻ വേണ്ടിയാണ് ഒരാളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ പിൻവാങ്ങുക. തർക്കത്തിനില്ല എന്ന് പറയുക. എന്തുകൊണ്ടില്ല? ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഗുരു പറഞ്ഞിരിക്കുന്ന ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയിക്കാനും താല്പര്യമുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഞങ്ങളെ അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ശരിയാണ്. ഒരിക്കലും ഇതിനെ ഒരു തർക്കത്തിന്റെ രീതിയിലേക്ക് തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇതിലൊരു തീരുമാനം ഒരിക്കലും, ആരെ കൊണ്ടും ഒരു തീരുമാനം അംഗീകരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എല്ലാവരും എന്താണ്, ഗുരുവിന്റെ എല്ലാ ആശയങ്ങളെയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്ന് രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ശാസ്ത്രീയമായൊരു ചർച്ചയ്ക്കല്ല. അപ്പൊ രാഷ്ട്രീയ ചർച്ചയ്ക്കാകുമ്പോൾ അവരവരുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഈ ചാനൽ ചർച്ചകൾ എല്ലാം കഴിഞ്ഞ അവസാനം എന്താണൊന്നുമില്ല. ആരും പരസ്പരം യോജിക്കുന്നില്ല, എല്ലാവരും അവരവരുടെ പക്ഷം പറയുന്നു, പിരിയുന്നു. എന്നാ ഇനി നിർത്താൻ സമയം ഇല്ല, നമ്മുടെ സമയം കുറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ആരും ഒരിടത്തും ഒരു ധാരണയിലും എത്തുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചാനൽ ചർച്ചകളിലോ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന തർക്കങ്ങളിലോ നമ്മൾ ഈ വിഷയത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഒന്ന്, ഗുരുവിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൊതു നയം നമുക്ക് ആവശ്യമാണ്, സ്വീകരിക്കുക ആവശ്യമാണ്. എന്തുകൊണ്ട്? തർക്കിക്കാൻ വരുന്നവരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. ഗുരു പറഞ്ഞിട്ടുണ്ട് എന്താണ്, അറിയാൻ ആണെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയുക. അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ അങ്ങനെ പങ്കെടുക്കാൻ പാടില്ല. ഇനി പങ്കെടുക്കേണ്ടി വന്നാൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് സ്വന്തം അഭിപ്രായം പറയുക. ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി എന്നുള്ള അഭിപ്രായം പറയുക. അല്ല, ഒരാൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആശയത്തെ കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുക. തർക്കത്തിലേക്ക് തിരിയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ആരുമായിട്ട് തർക്കിക്കാനില്ല. അപ്പൊ ചാനലുകളുടെ രീതിയിൽ നമ്മൾ ഇതിന്റെ ആ ശൈലിയിൽ ഗുരുവിന്റെ ഒരു ആശയത്തെ എടുത്ത് നമ്മൾ തർക്കിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മറുപടി പറയേണ്ട കാര്യമില്ല. അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കി, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തർക്കിക്കാം. എന്നുവെച്ചാൽ ഇതിന്റെ പൂർവപക്ഷങ്ങളും ഉത്തരവും എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് പരസ്പരം തർക്കിക്കാം. ആന്തരികമായിട്ട് അത് ഇതിന്റെ ആശയ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. മറിച്ച് പൊതുവേദിയിൽ സമൂഹ മാധ്യമത്തിൽ ഈ കാര്യങ്ങളെ കുറിച്ച് എന്താണ് ചർച്ചയുടെ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ തർക്കത്തിന്റെ ആവശ്യമുണ്ട്. ചർച്ച എന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായം പറയുക, അത്രയേ ഉള്ളൂ. ഇത്തരത്തിലൊരു പൊതുധാരണ ആവശ്യമാണ്. ശിവേരിയെ പ്രതിനിധീകരിച്ച് പറയും. ഇപ്പോ ശിവേരി എന്ന് പറയുന്നത് എന്താണ്? അത് ശിവേരിയുടെ വേദിയാണ്. ശിവേരിയിലൊരു വേദിയുണ്ടെങ്കിൽ അവിടെ ശിവേരിയിലെ സ്വാമിമാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമായും ധൈര്യമായും പറയാം. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഗുരുവിന്റെ സന്ദേശം ഇതാണ് എന്ന് വ്യക്തമായും പറയാം. അതിന് കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു ഇന്നവര് പറയുന്ന സംവാദം എന്ന് പറഞ്ഞ് പറയുന്ന തർക്കം അതിന് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അതിനില്ല, ഞങ്ങളില്ല, ഞങ്ങൾ അറിയാനും അറിയിക്കാനും വേണ്ടി മാത്രമാണ്, തർക്കിക്കാനല്ല എന്ന് പറഞ്ഞ് ഗുരുവിന്റെ വാക്യത്തെ പറഞ്ഞുകൊണ്ട് പിന്മാറണം. ആശയവിനിമയം നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ആശയങ്ങളെ തോൽപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം? നമ്മളുടെ ആശയം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല വ്യക്തത വേണം. ഗുരുവിന്റെ ആശയം എന്താണ്, അതിനെക്കുറിച്ച് നമുക്കൊരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് വേണം, ഒരു പൂർണമായ ഒരു കാഴ്ചപ്പാട് വേണം. അതില് എന്താണ്, രാഷ്ട്രീയ പക്ഷപാതം പിടിക്കാൻ പാടില്ല. രാഷ്ട്രീയ പക്ഷപാതം പിടിക്കാതെ, സ്വാർത്ഥമായ താല്പര്യങ്ങൾ വയ്ക്കാതെ ഗുരുവിന്റെ ആശയത്തെ മനസ്സിലാക്കി സത്യസന്ധമായി ഇത് അവതരിപ്പിക്കണം. ഇതിനകത്ത് വേറെ പ്രശ്നം വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷം, കേന്ദ്രം ഭരിക്കുന്നത് BJP. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിക്കുന്ന നമ്മുടെ സ്വാമിമാരൊക്കെ വിചാരിക്കുന്നത് എന്താണ്, ഇവരെ പിണക്കാൻ പാടില്ല. അപ്പൊ ഇവരെ പിണക്കാതെ സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് നമ്മൾ പറയുന്നതിന് കുറച്ച് വെള്ളം ചേർക്കണമെന്നാണ് ഇവരുടെ ഒരു ധാരണ, നമ്മുടെ സ്വാമിമാരുടെ. അതാണ് തിരിച്ചും മറിച്ചൊക്കെ പറയുന്നത്. അതിന്റെ യാതൊരു ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇവരെ പിണക്കേണ്ടി വരുന്ന എപ്പോഴാണ്? അല്ല, സംസ്ഥാന സർക്കാരിനായാലും ശരി, BJP ആയാലും ശരി, നമ്മള് ശിവഗിരി ഇവരെ പണക്കേണ്ടി വരുന്ന എപ്പോഴാണ്? അല്ല, ഞാൻ ഇതുവരെ പറഞ്ഞു എന്നൊന്നും മനസ്സിലായില്ല. അല്ല, ഇവരുമായി തർക്കിക്കേണ്ടി വരുമ്പോഴാണ്. മനസ്സിലായോ? ഇപ്പോ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ വന്നു. അപ്പോ ഈ സനാതന ധർമ്മത്തെ കുറിച്ച് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് വേറെ ഒന്നാണ്, BJPയുടെ കാഴ്ചപ്പാട് വേറെ ഒന്നാണ്. മനസ്സിലായോ? നമ്മളിപ്പോ ഇടതുപക്ഷ ആശയത്തോട് നമ്മൾ തർക്കിക്കാൻ പോയാൽ നമ്മൾ അവരുടെ ശത്രുവാകും. BJPയുടെ ആശയത്തോട് നമ്മൾ തർക്കിക്കാൻ പോയാൽ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ ശത്രുവാകും. അപ്പോ തർക്കത്തെ ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണ്, എന്താണ്? അറിയാനും അറിയിക്കാനുമാണ്, വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് പറഞ്ഞിട്ട് ഗുരുവിന്റെ നിലപാട് ഇതാണെന്നുള്ളത് പ്രമാണസഹിതം നമ്മൾ പറയുക. ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ അവർക്ക് അവരെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പറയുന്നത് എന്താണ്, ഇത് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഗുരു പറഞ്ഞതിന് എന്താണ്, വേറൊരാൾക്ക് വേറെ രീതിയിലും വ്യാഖ്യാനിക്കാം. അപ്പോ വേറൊരാള് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് തർക്കിക്കാൻ പോകണ്ടെന്ന് ഞാൻ പറയും. തർക്കിക്കാൻ പോയാൽ ശത്രുതയുണ്ടാവും. അത് നരേന്ദ്രമോദിയോടും തർക്കിക്കാൻ പോകണ്ട, പിണറായിയോടും തർക്കിക്കാൻ പോകണ്ട. നമുക്കൊരു നിലപാട് വേണം. ശിവഗിരിക്ക് എന്താണ് ഗുരുവിന്റെ, ഞങ്ങളിങ്ങനെ മനസ്സിലാക്കുന്നു, നിങ്ങൾ മറ്റൊരു രീതി മനസ്സിലാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. കാരണം എന്താണ്, ഭഗവത്ഗീത രാമാനുജനും മാധ്വനും ശങ്കരാരൂപ പരസ്പരവിരുദ്ധമായി തർക്കിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച്. അപ്പൊ ആ രീതി പിന്തുടരുതെന്നാണ് ഗുരു പറയുന്നത്. ഗുരുവിനെ നമ്മൾ മറ്റുള്ളവരോട് തർക്കിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കും. മനസ്സിലായോ? ഇവിടെ ഇരുന്ന് ഞാൻ തർക്കിക്കും, അത് വേറെ. ഞാൻ പൊതു രംഗത്ത് വരാത്ത ഒരാളാണ്. ഞാൻ ഇവിടെ ഇരുന്ന് തർക്കിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശയത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടാകാൻ വേണ്ടി. ഇപ്പൊ ഗീത എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ രാമാനുജനും മാധവനും ശങ്കരനും എല്ലാം പരസ്പരം തർക്കിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചു. അതെ, ഗുരുവിന്റെ ആശയത്തെ നമ്മൾ മാർക്സിസ്റ്റുകാരടുത്തും BJPയടുത്തും തർക്കിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിക്കുകയും പിന്നെ നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കണം? ഗുരുവിന്റെ വ്യാഖ്യാനത്തെ ഞാൻ ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. അതിനോട് ഞങ്ങൾ തർക്കിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ ജോലി തർക്കിക്കുകയും ജയിക്കുകയും എന്താ? പിന്നെ എന്താണ്? ഞങ്ങളുടെ ആശയത്തെ പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ഗുരു വാദിക്കാനും ജയിക്കാനും എല്ലാം എന്തുകൊണ്ട് പറഞ്ഞു? ശങ്കരനും മാധവനും രാമാനുജനും ഒക്കെ സ്വീകരിച്ച ഒരു വഴി എന്ന് വെച്ചാൽ വാദിക്കുക ജയിക്കുക എന്നുള്ളതാണ്. അത് ആ കാലത്തിന്റെ പ്രത്യേകതയാണ്. മനസ്സിലായോ? അവര് പരസ്പരം വാദിച്ച് തർക്കിച്ച് ജയിക്കുക ചെയ്തത്, തോപ്പിക്കുകയും ജയിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ ആ കാലമൊക്കെ പോയി. ഇന്ന് അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇന്ന് അതല്ല വേണ്ടത്. പക്ഷെ ഇന്ന് ആൾക്കാരെന്ത് ചെയ്യുന്നു? ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്ന രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് ഗുരുവിന്റെ ആശയങ്ങളെടുത്ത് ഇവരാണ് തർക്കിക്കുന്നത്, ആര്? ഇടതുപക്ഷവും വലതുപക്ഷവും. ഗുരുവിന്റെ ഈ ദർശനത്തെ, കൃതികളെ, കാഴ്ചപ്പാടിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് പ്രധാനമായി വരുന്ന രണ്ട് പക്ഷം എന്ന് പറയുന്നത് എന്താണ്? ബി ജെ പി പക്ഷവും പിണറായി പക്ഷവും അല്ല, പിന്നെ എന്താണ്? ഇടതുപക്ഷവും വലതുപക്ഷവും. ഈ രണ്ട് കാഴ്ചപ്പാടാണെന്ന് നിർണ്ണയിക്കുന്നു, ഇടതുപക്ഷ കാഴ്ചപ്പാടും വലതുപക്ഷ കാഴ്ചപ്പാടും. അപ്പൊ ഈ ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ ചേർന്ന് കഴിഞ്ഞാൽ വലതുപക്ഷം എതിർക്കാൻ വരും, വലതുപക്ഷ കാഴ്ചപ്പാടിൽ പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷം എതിർക്കാൻ വരും. അപ്പൊ നിങ്ങൾക്കൊരു പൊതു ചർച്ചയിൽ ഒരിക്കലും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നിങ്ങൾ പറയണം അത് എങ്ങനെയാണ് ചർച്ച പോകുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ജാതിഭേദം മതദ്വേഷം ഏതും ഇല്ലാതെ സർവര് സഹോദരത്വേന വാഴുന്നു മാതൃദാസ് എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ആത്മസഹോദരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് ഗുരുവിന്റെ മതം എന്ന് നിങ്ങളൊരു പൊതുവേദിയിൽ പോയി പറയുമ്പോ അവിടെ ചോദ്യം വരും. എന്താണ്, എന്താ ചോദ്യം വരുന്നത്? അതല്ല വരുന്നു. അപ്പൊ ചോദിക്കും, നിങ്ങൾ ആദ്യം നിങ്ങൾ സന്യാസിമാർ തമ്മിൽ സഹോദര്യം ഉണ്ടാക്കി പിന്നെ ജനങ്ങളെ ഉപദേശിക്കും, മനസ്സിലായോ? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉത്തരവില്ല, ഉണ്ടാ പിന്നെ അവിടെ ഉത്തരവില്ല. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരുന്ന എന്തുകൊണ്ടാണ്? ഈ ചോദ്യം ഇടതുപക്ഷത്തു നിന്നും വരും, വലതുപക്ഷത്തു നിന്നും വരും. അപ്പൊ ഈ രണ്ടു പക്ഷത്തിൽ നമ്മൾ ചേരരുത്. ഈ രണ്ടു പക്ഷത്തിൽ നിന്നും മാറിയെന്നുകൊണ്ട് ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ പറയുക, മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് എന്താണോ, ഞങ്ങള് നിങ്ങളോട് തർക്കിക്കാനില്ല, അതുകൊണ്ട് ഞങ്ങളോട് ദൈവം തർക്കിക്കാൻ വരരുത്. ഇത് തർക്കിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം പറയുകയാണ്. പിന്നെ വ്യക്തി അധിക്ഷേപം, അങ്ങനെ നിങ്ങളൊരു കാര്യം ഒരു ആശയം പറയുമ്പോൾ നിങ്ങൾ തർക്കിക്കാൻ പോകുമ്പോഴാണ് വ്യക്തി അധിക്ഷേപം അല്ലെങ്കിൽ അറ്റ് ഹോമിനം എന്ന് പറയും. അത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എപ്പോഴാണ്? നിങ്ങൾ എതിരാളിയോട് തർക്കിക്കാൻ പോകുമ്പോഴാണ്. നിങ്ങൾ തർക്കിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അധിക്ഷേപിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ അവർ പറയുന്നത് ഖണ്ഡിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഖണ്ഡിക്കും. നിങ്ങളെ ഖണ്ഡിക്കുമ്പോൾ അവസാനം അതവിടെ വരും, വ്യക്തി അധിക്ഷേപത്തിൽ വരും. അവർ നിങ്ങൾക്ക് സഹോദരി ഇല്ലാത്തവരാണ്, നിങ്ങൾ തമ്മിലടിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഒന്നും പറയാൻ ഒരു അവകാശമില്ല എന്നുള്ള രീതിയിൽ പോകും. അപ്പൊ എതിർപക്ഷത്ത് നിന്ന് തർക്കം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ പിന്മ ചെയ്യുക. തർക്കിക്കാൻ ഞങ്ങളില്ല, ഗുരു തർക്കിക്കാനല്ല പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള പൊതു കാഴ്ചപ്പാട് എന്നുകൊണ്ട് വേണം ചെവേരി മഠം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് പറയാൻ. അപ്പൊ ഈ ചാനലുകാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇങ്ങനെ പരിഗണിച്ച് കാണിച്ച് അവര് പറയുന്നതിന് മറുപടി പറയാനല്ല വേണ്ടത്, മനസ്സിലായോ? അവര് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞ് വെട്ടില്ലാതെയല്ല വേണ്ടത്. ഞാൻ വാസ്തവത്തിൽ ഇന്നലെ ഇതൊക്കെ ശ്രദ്ധിച്ചത്, ഇന്നലെ നിങ്ങൾ ഈ രാവിലെ പറഞ്ഞ ശേഷമാണ് ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയത്. അപ്പൊ ഇച്ചിരി നമ്മള് പറയുന്നതല്ല. അപ്പോ എന്താണ് ഇത്? ഞങ്ങളുടെ നിലപാട് ഇന്നതാണ്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ചാനലുകാരെ വിളിച്ചു കഴിഞ്ഞാല് ശരി ഞങ്ങള് വരാം, പക്ഷെ ഞങ്ങൾ പറയുന്ന എന്താണ്, ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ വരത്തുള്ളൂ, ഇതാണ് ഞങ്ങളുടെ നിലപാട്. പിന്നെ ഇവര് എന്താണ് ഏത് തരത്തിലും വ്യാഖ്യാനിക്കാമെന്നുള്ള മറുപടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ വെട്ടിക്കൊണ്ട് ചാടിച്ച് അത്ര ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പോകരുത്, തർക്കത്തിലേക്ക് പോകും, അത് കുഴപ്പത്തിലാവും. അപ്പൊ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിരിക്കുകയാണ് എന്താണ് സുകുമാരൻ നായർ അയാളെന്ന് പറഞ്ഞത് അത് അയാളുടെ സംസ്കാരമാണ് എന്ന് പറഞ്ഞത് കേട്ട്. അപ്പോ ഞാൻ സുകുമാരൻ നായർ പറഞ്ഞു കേട്ടോ, അയാള് പറഞ്ഞ വിവരമൊക്കെ ഇടാണ്, പക്ഷെ അയാളെന്ന് അയാള് പറഞ്ഞിട്ടില്ല. അയാള് ചോദിച്ചത് എന്താണ് ഇതൊക്കെ പറയാൻ ഇവരൊക്കെ ആരാണ്? അതും ധാർഷ്ട്യമാണ്. പിന്നെ അയാളെന്നുള്ളൊരു തലയ്ക്കൊരു കൊട്ടുകൊടുത്തേ, അയാളെന്നൊരു വാക്യം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞത് ഇവരൊക്കെ ആരാണ്? എന്താണ് ഇതൊക്കെ പറയാം ഇവരൊക്കെ ആരാണ്? ഹിന്ദുക്കളുടെ പേര് അയാൾ, പക്ഷെ ആരോ ഈ സച്ചിദാനന്ദ സ്വാമി എടുത്ത് പറഞ്ഞു കൊടുത്ത എന്താണ് സ്വാമി അയാളെന്ന് വിളിച്ചത്. ഉടനെ സ്വാമി അതിന് മറുപടി പറയാൻ പോയിരിക്കുന്നു. ഇതും വിവരക്കേടാണ്. അത് എന്താണെന്ന് അത് അന്വേഷിക്കണ്ടേ കറക്റ്റ് ആയിട്ട്. അങ്ങനെ പറഞ്ഞു അയാൾ. അയാൾ എന്താ പറഞ്ഞത്? അപ്പൊ പറയാത്തതിന് എന്തിനാ മറുപടി പറയാൻ പോകുന്നു? അങ്ങനെ പറയാത്ത ഒരു കാര്യത്തിൽ അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ നോക്കിയിരുന്നു ഇന്നലെ രണ്ടുപേര് പറയുന്നു, എല്ലാം കിടപ്പുണ്ട് സോഷ്യൽ മീഡിയയിൽ, എല്ലാം കിടപ്പുണ്ട്, ഏതിന് കിടപ്പുണ്ട്, ചാനലുകളിലെല്ലാം കിടപ്പുണ്ട്. ഗുരുവിന്റെ നിലപാട് സ്വാമിക്ക് പറയാം. ഇവിടുത്തെ പ്രസിഡന്റ് ശിവരി മഠത്തിന്റെ നിലപാട് ഇതാണെന്ന് പറയാം. ശിവരി മഠം ഒന്നും അറിയുന്നില്ലെങ്കിലും പോട്ടെ, വേണമെങ്കിൽ പറയാം ഇതാണ് എന്ന് പറഞ്ഞ് സ്വന്തം നിലപാട് പറഞ്ഞാൽ മതി. ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ, അവരെ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതാണ്, ഞങ്ങള് അനാചാരങ്ങൾക്ക് എതിരാണ്, അത് ഗുരുവിന്റെ കാഴ്ചപ്പാട്. അത് സ്വാമി പറഞ്ഞു ശരി തന്നെയാണ്, ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അനാചാരങ്ങൾക്ക് ഞങ്ങൾ എതിരാണ്, അതുകൊണ്ട് പറയും. പറയാൻ എനിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം അതൊക്കെ ശരിയാണോ പറഞ്ഞതൊക്കെ. അതിനപ്പുറം പിന്നെ പോയി പറയേണ്ട കാര്യമില്ല, തർക്കത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു നിലപാട് നമുക്കെടുത്തില്ലെങ്കിൽ നമുക്ക് എന്താണ് വിവാദങ്ങളിൽ പെടുമെന്നുള്ളതല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാവും, വീണ്ടും വിവാദങ്ങളിൽ പെടും. പിന്നെ എന്താണ് ഈ പിണറായിയെ താങ്ങണം, നരേന്ദ്രമോദിയെ താങ്ങണം, ഈ ഒരു നിലപാടിൽ നിന്നും മാറിയിട്ട് നമ്മൾ അവരോട് തർക്കിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അവരെ താങ്ങുന്നത്? നമ്മുടെ അഭിപ്രായം പറയാം, ഗുരുവിന്റെ അഭിപ്രായം ഇതാണോ, അപ്പൊ അവര് തർക്കിക്കും. ഞങ്ങളതിനില്ല, ഞങ്ങൾക്ക് ഗുരുവിന്റെ അഭിപ്രായം പറയുന്ന ബാധ്യത മാത്രമേ ഉള്ളൂ. അപ്പൊ തർക്കിക്കുമ്പോഴല്ലേ വിദ്വേഷം വരുന്നത്. അപ്പൊ തർക്കിക്കേണ്ട ആവശ്യമില്ല, ഗുരു പറഞ്ഞിരിക്കുന്നത് തർക്കിക്കേണ്ടെന്നാണ്, വാദിക്കേണ്ടെന്നാണ്. അപ്പൊ സ്വന്തം അഭിപ്രായം പറഞ്ഞു പോവുക, പിന്നെ ഇതിന് കൂടുതൽ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ഇതിന്റെ വിശദീകരണം മനസ്സിലാക്കാനാണെങ്കിൽ വിശദീകരിക്കാം, തർക്കിക്കാനാണെങ്കിൽ വിശദീകരിക്കേണ്ട. അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് അടുത്തുകൂടെ സ്വീകരിക്കുക? എന്തിന് ഇവരുടെ വാദത്തിൽ പോയി പങ്കുചേരണം? വാദത്തിൽ നിന്ന് തീരുമാനമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പൊ രണ്ടു കൂട്ടരും പിണക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ വിട്ടുവീഴ്ച വരുത്തേണ്ട കാര്യമില്ല. ഗുരുവിന്റെ നിലപാട് ഇതാണ്. ആ നിലപാട് തന്നെ സ്വീകരിക്കണം. വാദിക്കാനും ജയിക്കാനുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പക്ഷം വിശദീകരിക്കാനും. അതുകൊണ്ടാണ് പിന്നീട് അതും പറയുന്ന കേട്ടത് സച്ചിദാനന്ദ സ്വാമി എന്താണ് സനാതനധർമ്മത്തോട് ചോദിച്ചു. അത് ഔപനിഷദമായ ഒരു സനാതനധർമ്മം. ഏത് ഉപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? സഹോദരത്വേന വാഴുന്ന ഏത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു? ഇതൊക്കെ എന്തിനാ പറയാൻ പോകുന്നു? ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് ഭേദം, ഏത് ഉപനിഷത്ത് ഏത് ഇവിടെ പറഞ്ഞിരിക്കുന്നു? അപ്പൊ ഇതെന്തിനാ പറയുന്നത്? അവരെ സൂചിപ്പിക്കാൻ അതിന്റെ ആവശ്യമില്ല. ഗുരുവിന്റെ നിലപാട് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കും. അതിനിടയ്ക്ക് വേറൊന്നും ഞാൻ കേട്ടു, ഇന്നലെ ഏഷ്യാനെറ്റ് ചാനലിലുണ്ടല്ലോ, എന്താണ് സൂചിയെ ഒരു സ്ത്രീ അവർ പറയണം ഇങ്ങനൊരു വിവാദം ഉണ്ടായി. അപ്പോ ഇതെന്താണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിവുള്ള ഒരു സ്വാമി ശിവേരിയിൽ ഇല്ലാതെ പോയി എന്ന് പറഞ്ഞു എന്നവര് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്നലെ കേട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ചാഞ്ഞും ചരിഞ്ഞും വർത്തമാനം പറയുന്നതുകൊണ്ടാണ്? സ്റ്റോറി ഇങ്ങനെയാ ഞാൻ കേട്ടത്. എന്റെ എല്ലാ റെക്കോർഡിംഗ് ഇതിനകത്ത് കിടക്കുന്നു, ഇങ്ങനെ കുറെ ഇത് നോക്കി. അപ്പോ ആ പറഞ്ഞത് ശരിയാണ്, പക്ഷം പിടിക്കാതെ ഇതാണ് വ്യക്തമായിട്ട് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ജാതി ഒരു മതം സനാതനധർമ്മം, ഇത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം സനാതനധർമ്മം എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്റെ അറിവിലില്ല. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും ഉപനിഷത്ത് കേട്ടില്ല, അത് കുറെയൊക്കെ ഞാൻ നോക്കിയിട്ടുള്ളതാണ്. ഗുരുവായൂർ കൊള്ളാമെന്നുള്ള ഉപനിഷത്തെല്ലാം നോക്കിയിട്ടുണ്ട്, അതിനകത്തൊന്നും ഇങ്ങനെ പറയുന്നില്ല. പിന്നെവിടെയാ പറയുന്നത്? പണ്ട് ഉപനിഷത്തിലുണ്ടായിരുന്ന സനാതനധർമ്മമാണ് ഗുരു പറഞ്ഞു. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളൊന്ന് ഗുരുവിന്റെ ആശയം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വ്യക്തതയോടെ നമ്മൾ അവതരിപ്പിക്കുക. രണ്ടാമത് അടിസ്ഥാനപരമായി ഗുരു ഉപദേശിച്ച ഒരു കാര്യം എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും. ശുദ്ധ ഹിന്ദുമതം അല്ല, ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണ തത്വങ്ങൾ പ്രചരിപ്പിക്കണമെന്നുള്ളത് ഇവിടെ നിന്ന് ശിവേരിയിൽ നിന്ന് അടുത്ത ഒരു സന്ദേശത്തിലുള്ളതാണ്. മനസ്സിലായോ? അപ്പോ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്താണ്, ഈ ഹിന്ദുമതം അശുദ്ധമാണ്. മനസ്സിലായോ? അതില് അത് എന്താ തെറ്റ്? അല്ല, അതില് വരുന്ന ഒരു പ്രശ്നം, ഇപ്പോ ശുദ്ധ ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണ തത്വങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് വരുമ്പോ തന്നെ അറിയാം ഹിന്ദുമതം അശുദ്ധമാണ് അല്ലേ. അപ്പോ അതില് ഹിന്ദുമതത്തില് എന്നുള്ളതല്ല, ഗുരുവിന്റെ ആശയം എന്താണ്? പരമത സാരവും. അപ്പൊ ഹിന്ദുമതത്തിന് നല്ല ഉണ്ടെങ്കിൽ എടുത്തുകൂടി? ക്രിസ്തു മതത്തിന് നല്ല ഉണ്ടെങ്കിൽ എടുത്തുകൂടി? ഇസ്ലാം മതത്തിന് നല്ലതുണ്ടെങ്കിൽ എടുത്തുകൂടി? നല്ലത് ഏതിൽ നിന്നും എടുക്കാം? ഹിന്ദുമതത്തിൽ നിന്നും എടുക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹിന്ദുമതത്തിന് നല്ല, ഇപ്പൊ ഹിന്ദുമതത്തിൽ പറയുന്നു സത്യം ധർമ്മം ദയ, ഹിന്ദുമതത്തിനും പറയുന്നുണ്ടല്ലോ. അത് ഗുരു എടുത്തിട്ടുണ്ടല്ലോ. ഹിന്ദുമതത്തിന്റെ ഉപദേശങ്ങൾ ഇതൊക്കെ വരുന്നുണ്ടല്ലോ. ആ ധർമ്മത്തിന്റെയൊക്കെ വ്യാഖ്യാനം എന്തുവായിക്കൊള്ളട്ടെ, പൊതുവായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ശുദ്ധ ഹിന്ദുമതത്തിന്റെ ഇത്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈശ്വരതത്വം. ഈശ്വരതത്വം എന്ന് പറയുന്നത് സഗുണ നിർഗുണ തത്വങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. അതിലെന്താ തെറ്റ്? അപ്പൊ ഗുരു പറയുന്നത് എന്താണ്? അതിലുള്ള തത്വങ്ങളെ പറയണമെന്നാണ്. ഇപ്പൊ സഗുണ തത്വം എല്ലാ മതത്തിലും ഉണ്ട്, നിർഗുണ സത്വം അത് ഹിന്ദുമതത്തിലാ പറയുന്നത്. അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നതിലല്ല കാര്യം, ആ പദം എന്ത് ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഹിന്ദുമതം അശുദ്ധമാകുന്ന എന്തുകൊണ്ട്? അതിന് ജാതി വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ്. ഗുരു എതിർക്കുന്നവർ പ്രധാനമായിട്ടും എന്താണ്? ജാതീയമായ ഉച്ചനീയത്വങ്ങളല്ലേ. അപ്പൊ അതിനെ കളഞ്ഞതിന് ശേഷം ഹിന്ദുമതത്തിലുള്ള ആ മാലിന്യത്തെ മാറ്റിയതിന് ശേഷം അതില് അവിടെയും എല്ലാ കാര്യങ്ങളും ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഈശ്വരനെ സംബന്ധിച്ചുള്ള സഗുണ തത്വവും നിർഗുണ തത്വവും ജനങ്ങളെ പ്രചരിപ്പിക്കണം. ഗുരുവിന്റെ കൃതിയിലുള്ളത് അതാണ്, സഗുണ തത്വവും നിർഗുണ തത്വമാണ്. ശിവശതകത്തിൽ സഗുണ തത്വത്തെ പറയും, മറവിലും നിർഗുണ തത്വത്തെ കുറിച്ച് പറയും. ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിക്കണമെന്നാ പറഞ്ഞത്. അതിനെന്താ ദോഷം? ഗുരു അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അതിനെന്താ? അപ്പൊ ഈ ഹിന്ദു എന്ന് വരുമ്പോ എന്താണ്, അതുകൊണ്ട് എന്തർത്ഥമാക്കുന്നു എന്നുള്ളതാണ്. ആ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോ അതർത്ഥമാക്കുന്നത് എന്താണ്? സഗുണ ദ്വിഗുണ തത്വമാണെങ്കിൽ അതെന്താ ദോഷം? അല്ല, അത് അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണമാണെങ്കിൽ അത് ദോഷമാണ്. ഇത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഗുരുവിന്റെ സ്വന്തം നിലപാട്, ഗുരുവിന്റെ വ്യക്തിപരമായ നിലപാട് ഗുരു തന്നെ പറഞ്ഞു. എന്താണ്? എനിക്കൊരു ജാതിയോടും മതത്തോടും മമതയില്ല, ഞാനത് വിട്ടിരിക്കുകയാണ്. എനിക്കൊന്നിനോടും പ്രത്യേകിച്ച് ഒരു മമതയില്ല, ഒരു മതത്തോടും. അത് ഗുരു സ്വയം പരസ്യമായ പ്രസ്താവനകളിലൂടെ വെളിപ്പെടുത്തിയ കാര്യമില്ലായി. അതിൽ പിന്നെ മറ്റുള്ളവരെന്തിനാ തർക്കിക്കുന്നത്? ഗുരു സ്വയം വെളിപ്പെടുത്തിയ ഒരു കാര്യം, പരസ്യപ്പെടുത്തിയ ഒരു കാര്യത്തിന് പിന്നെ ഗുരു അതാണോ എന്ന് ബാക്കിയുള്ളവരെന്തിനാ തർക്കിക്കുന്നത്? അത് തർക്കിക്കുന്ന ഇതാണ്, എന്താണ്, ക്ഷേത്രങ്ങൾ ദർശിച്ചു, സ്തോത്രങ്ങൾ എഴുതി. ഇതൊക്കെ എഴുതിയതിനു ശേഷമാണ് ഗുരു പറഞ്ഞത് എനിക്കിതുമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ നമുക്കത് പറയാമല്ലോ, ഗുരു സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് എനിക്കൊരു മതവുമായിട്ടും ഒരു ജാതിയുമായിട്ടും ബന്ധമുണ്ട്. അതുകൊണ്ട് ഗുരു എന്നെ ഒരു ജാതിയിലും മതത്തിലും ഉൾപ്പെടുത്തരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗുരുവിന്റെ നിലപാട്. പിന്നെ അല്ല ഞങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അത് അവരുടെ നിർബന്ധം, അതിന് നമ്മളെന്തിനാ മറുപടി പറയാൻ പോകും? അപ്പൊ ഗുരു ആ വിഷയത്തിൽ ഗുരു തന്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോ അക്കാര്യത്തെ നമ്മളെന്തിനാ മറ്റുള്ളവരടുത്ത് തർക്കിക്കാൻ പോകും? തർക്കിക്കേണ്ട ആവശ്യമില്ല. ഗുരുവിന്റെ നിലപാട് ഞങ്ങൾ ഇന്നതാ മനസ്സിലാക്കിയിരിക്കുന്നു. ഗുരുവിന് ഒരു ജാതിയോടും ഒരു മതത്തോടും ഒരു ബന്ധമുണ്ട്. എങ്ങനെ അപ്പൊ നമ്മള് തർക്കിക്കാൻ പോകേണ്ട ആവശ്യമേ ഇല്ലല്ലോ. എന്തിനാ തർക്കിക്കുന്നത്? മറ്റുള്ളവർ പറയുമ്പോ അതിനെന്തിനാ കണ്ടിക്കാൻ പോകുന്നു? അത് നിങ്ങളുടെ അഭിപ്രായം, അത് നിങ്ങളുടെ വ്യാഖ്യാനം. ഞങ്ങള് മനസ്സിലാക്കിയത് ഗുരുവിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ നിലപാട് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയോ അതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ മനസ്സിലാക്കി ഞാൻ പറയും. ഗുരുവിന്റെ നിലപാട് ഇതാണ്, ഞാൻ മനസ്സിലാക്കി ഞാൻ പറയും. പിന്നെ അത് വേറൊരാള് വേറെ രീതി മനസ്സിലാക്കി, അത് നിങ്ങളുടെ കാഴ്ചപ്പാട്. നമ്മളെന്തിനാ അതിനോട് തർക്കിക്കാൻ പോകുന്നു? തർക്കിക്കരുതെന്ന് ഗുരു തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. നിങ്ങളുടെ നിലപാട് നിങ്ങൾ പറയുക, എന്റെ നിലപാട് ഇതാണ്. അപ്പോ ഇനി എന്റെ നിലപാട് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് കളഞ്ഞിട്ട് എന്റെ സ്വീകരിക്കാം. അല്ല, നിങ്ങളുടെ നിലപാട് ശരിയെന്ന് തോന്നിയാൽ എനിക്ക് നിങ്ങളുടെ നിലപാട് സ്വീകരിക്കാം. അതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. തർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയകളും പൊതുവേദികളും എല്ലാം തർക്കത്തിന്റെ ഇടമാണ്. അതിൽ തടവയ്ക്കരുത് എന്നുള്ളതാണ് എന്നുള്ള ഒരു പൊതു നയം സ്വീകരിക്കുന്നുണ്ടായില്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഒരു സമൂഹത്തിൽ. അപ്പോ രാഷ്ട്രീയക്കാരെ പിണക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് പിണക്കാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണോ അവരോട് തർക്കത്തിന് പോകാതിരിക്കില്ല. മനസ്സിലായോ? ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും നമ്മൾ സംവാദത്തിന് പോകാതിരിക്കുക. ശിവേരിയുടെ നിലപാട് ഇന്നതാണെന്ന് പറയും, വ്യക്തമായിട്ടും പറയുന്നു. അപ്പോൾ അവർ തർക്കത്തിന് വരും. കാരണം ഇടതുപക്ഷം അവർക്ക് അനുകൂലമായും വലതുപക്ഷം അവർക്ക് അനുകൂലമായിട്ടും അത് വ്യാഖ്യാനിക്കുന്നത്. അത് രാഷ്ട്രീയ വ്യാഖ്യാനമാണ്. അപ്പൊ ആ രാഷ്ട്രീയ വ്യാഖ്യാനത്തിൽ അത് അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്, ചെയ്തോട്ടെ. നമ്മളതിന് ഇടപെടുന്നില്ല. നമ്മള് എന്താണ് ഗുരുവിന്റെ എല്ലാ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഗുരുവിന്റെ ഗുരുദർശനം എന്നുള്ളതിനെ മുൻനിർത്തി ദാർശനികമായ വ്യാഖ്യാനമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശാസ്ത്രീയ വ്യാഖ്യാനം എന്ന് പറയും. ഗുരുവിന്റെ ദർശനം എന്താണെന്ന് മനസ്സിലാക്കി ആ വ്യാഖ്യാനം നമ്മൾ പറയുമ്പോൾ അത് ഗുരുവിന്റെ ദാർശനികമായ വ്യാഖ്യാനമാണ്. അതിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്ന ഈ തമ്മിലടിക്കുന്നവരുടെ പക്ഷത്ത് നമ്മൾ ചേരേണ്ട കാര്യമില്ലെന്നാ പറയുന്നു. അങ്ങനെ ഒരു ഗുരു പറയുന്ന പോലെ തന്നെ ഒരു നടുന്നില്ല. അതിന് നമുക്ക് കഴിയണം. സ്വന്തം അഭിപ്രായം പറയുക, മറ്റേത് ഖണ്ഡിക്കാൻ പോകാതിരിക്കുക. പൊതുവേദിയിൽ വരുമ്പോൾ അല്ല നമുക്കിനി ഖണ്ഡിക്കണമെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് അതൊരു തീരുമാനത്തിലെത്താൻ വേണ്ടി. അത് നമുക്ക് ഖണ്ഡനം ആവശ്യമാണ്. എന്തുകൊണ്ട്? ഇക്കാര്യത്തെ കുറിച്ച് പരസ്പരം ചർച്ച ചെയ്ത് ഇത് തെളിയിച്ചെടുക്കാത്തതുകൊണ്ടാണ് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയും പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് സ്റ്റേജ് കാണുമ്പോൾ. നമ്മളിതിനെ കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള വേദി ഇവിടെ ഇല്ല. സ്വാമിമാരായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജോലി എന്താണ്? കപ്പ നടനും പെയിന്റ് അടിക്കലും വേണ്ടതല്ല ഞാൻ പറയുന്നു. മുഴുവൻ സമയവും അതിലാവും. ഇത്തരം കാര്യങ്ങളിലേക്ക് അവർക്ക് ശ്രദ്ധയില്ല. ഗുരുവിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പരസ്പരം സംവദിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും 24 മണിക്കൂറും പണി എന്താണ്? ഭരണം ഭരിക്കുക, ഭരിക്കുക, ഭരിക്കുക. ചില മടിയന്മാരുണ്ട്, ഒന്നിനും ഏർപ്പെടാതെ മുറിക്കാതിരിക്കും. ചിലരാണെങ്കിൽ 24 മണിക്കൂറും ഭരണം. ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് അതിനെ കുറിച്ചുള്ള ഒരു ചർച്ച അതില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർ ഭരിച്ചു ഭരിച്ചു ഒരിക്കലും ധീരത്വമില്ല. പൊതുധാരണ ശിവരിമണത്തിന്റെ അകത്തുണ്ടാക്കിയെടുത്തിട്ട് ആ പൊതുധാരണയിൽ നിന്നുകൊണ്ട് പറയണം. സച്ചിദാനന്ദ സ്വാമി തുടക്കമിട്ട് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ മുമ്പോട്ട് പോയപ്പോ എന്ത് ചെയ്തു? അത് ഗുരു പറഞ്ഞതുപോലെ എന്താണോ മതികെട്ട് ഒന്നിനുമില്ലാതെ എന്താണ് അതിവാദം കൊണ്ട് ഒഴിഞ്ഞുപോയി. അങ്ങനെ അതിവാദത്തിന് പോകാൻ പാടില്ല, എന്നാ ഒഴിഞ്ഞു പോകും. തുടക്കം എങ്ങനെയാണ്? അത് ബാക്കി പതിയേതെന്നറിയാതെ മതികെട്ട് ഒന്നിനുമില്ലാതെ അതിവാദം കൊണ്ട് ഒഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോ. അപ്പോ ഇതിന്റെ കാമ്പ് എന്താണെന്നുള്ള അറിയും. അപ്പൊ ഇന്നലെ ഞാനിത് ഇതെന്താണ് നടന്നതെന്നുള്ള അറിയാൻ വേണ്ടി ഇന്നലെ ഒന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഇത്രയും കൂടെ പറഞ്ഞത്. എന്താണ് ഇതിന് മൊത്തത്തിൽ നടക്കുന്നത്? ഇതിന്റെ അടിസ്ഥാനപരമായ തകരാറ് എവിടെ കിടക്കുന്നു? അടിസ്ഥാനപരമായ തകരാറ് കിടക്കുന്നത് ഇവിടെ തന്നെ. എന്താണോ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്നുള്ളതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞ് സ്വന്തം നിലയിൽ നിൽക്കാത്തതുകൊണ്ടാണ് ഗുരു പറയുന്ന നടുനില. വേറൊരർത്ഥത്തിൽ അളന്നാലും കൂടി അത് ഉപയോഗിക്കാം. ആ നടുനിലയിൽ നമുക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത് എന്നാണ് ഞാൻ ഇന്നലെ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് ഈ വലത്തിലും ഇടത്തിലും ചാടാതിരിക്കുക. ഗുരുവിന്റെ നിലപാട് ഇതാണെന്ന് നമ്മൾ വ്യക്തമായി പറയും. അതിനുവേണ്ടി എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങളിലൊരു ധാരണ എത്തിച്ചേരും. ഗുരു പറഞ്ഞത് പലർക്കും പലതരത്തിൽ വ്യാഖ്യാനിക്കും, അവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഗുരുവിന്റെ ജീവിതത്തെയും പ്രവൃത്തിയും എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന എല്ലാ വാദങ്ങൾക്കുള്ള കാര്യങ്ങളും അതിൽ കിടപ്പുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഗുരുവിനൊരു ഹിന്ദു എന്നും പറയാം, ഹിന്ദു അല്ല എന്നും പറയാം. ഹിന്ദു എന്ന് പറയാനുള്ള കാര്യങ്ങളും ഒരുപാട് കിടപ്പുണ്ട്. ഇവർ പറയുന്നത് വിനായക അഷ്ടവേദിയില്ല, അവിടെ മുതലേ കിടപ്പുണ്ട്. അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞു. ഇനി ഹിന്ദു അല്ലെന്ന് പറയാനും കിടപ്പുണ്ടെന്നാണ്. എനിക്കൊരു മതവുമായിട്ടും ഒരു ബന്ധവും ഏതും കിടപ്പുണ്ട്. അപ്പൊ ഒരാൾ ഹിന്ദു എന്ന് പറയുന്നതിനും തെറ്റില്ല, ഹിന്ദു അല്ലാന്ന് പറയുന്നതിനും തെറ്റില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? ഇതിലേതാണ് നമുക്ക് പറ്റിയെന്നുള്ളത് എടുക്കണം. ഹിന്ദു എന്ന് പറയുന്നതാണോ ശരി, അതോ ഹിന്ദു അല്ലെന്ന് പറയുന്നതാണോ? അതിൽ നമ്മളൊരു ശരിയായ നിലപാട് നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ ഗുരുവിന്റെ ഈ ജീവിതം, ചിന്ത, പ്രവൃത്തി ഇത് മൂന്നും എന്താണ് അതിനെ ഒരു ബൈനറി ആയിട്ട് കാണാൻ പാടില്ല. ഇത് ശരി അത് ശരി അങ്ങനെ അതിനെ ഒരു കണ്ടിന്യൂ ആയിട്ട് കാണണം. ഇതൊരു തുടർച്ചയാണ്. അതിൽ ഒരുപാട് സ്വയം ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തിയ ആളാണ് ഗുരു. അതെവിടെ ചെന്ന് അതെങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ ദിശ, ആ ദിശയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഇപ്പൊ ഗുരു അതിൽ വരുത്തിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഗുരു സ്വയം എന്തൊക്കെ മാറ്റത്തിന് വിധേയനായി എന്ന് പറയുന്നൊന്നും ആൾക്കാർക്ക് പിടിക്കത്തില്ല കേട്ടോ. ഗുരു ജനിച്ചപ്പോഴേ സർവജ്ഞനായിരുന്നു എന്ന് തന്നെ പറയും. അങ്ങനെയല്ല, ഗുരു ഒരുപാട് മാറ്റത്തിന് സ്വയം വിധേയമായ ആളാണ്. എന്നിട്ട് ഗുരു ഒരു വഴി വെട്ടിത്തെളിച്ച്, ആ വെട്ടിത്തെളിച്ച വഴിയിലൂടെ നമ്മൾ ആ ദിശയ്ക്ക് നമ്മൾ മുമ്പോട്ട് പോയാൽ പോകണമെന്നാണ് എന്റെ അഭിപ്രായം. ഗുരു ഏതാണോ തിരുത്തിയത് അതിന് വീണ്ടും എടുക്കരുത്. അതാണ് ഗുരു തള്ളിക്കളഞ്ഞാൽ നമ്മളും തള്ളിക്കളയണം. ക്ഷേത്രങ്ങളെ ഗുരു തള്ളിക്കളഞ്ഞു, നമ്മളും എന്ത് ചെയ്യണം? അവിടെയാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ഗുരു പറഞ്ഞതുപോലെ എന്താണ്, ജനങ്ങളത് സമ്മതിക്കില്ല, അതുകൊണ്ട് കുറച്ചിരുന്നോട്ടെ, അത്രയെങ്കിലും ഒരു നിലപാടെടുക്കണം. പൂർണമായും തള്ളാൻ നമുക്ക് ശേഷിയില്ല, കുറച്ചൊക്കെ ഇരുന്നോട്ടെ, പക്ഷെ അതിന്റെ ഒരു മിതത്വം പാലിക്കാമെന്ന്. പരിഷ്കാരങ്ങൾ അത് വേണ്ട സമയത്ത് എന്താണോ എന്താണോ ഇപ്പൊ ഗുരുവിന്റെ സംബന്ധിച്ച് സച്ചിദാനന്ദ സ്വാമി ഒരു പരിഷ്കാരം പറഞ്ഞ് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള ഒരുപാട് അനാചാരങ്ങൾ പരിഷ്കരിക്കാൻ ഇനിയും കിടപ്പുണ്ട്. ഇതെല്ലാം പറയണം. അപ്പൊ ആ പരിഷ്കാരം എവിടെ വരും അവസാനം? ശിവേരി തന്നെ വരും. ശിവേരി തന്നെ ഒരുപാട് പരിഷ്കാരങ്ങൾ വേണ്ടി വരും. മനസ്സിലായോ? പുറമേ ഉള്ള ആൾക്കാരല്ല, ശിവേരി പരിഷ്കാരം വേണ്ടി വരും, അതും തയ്യാറാകേണ്ടി വരും. അതുകൊണ്ട് എന്താണോ ഈ സച്ചിദാനന്ദ സ്വാമിയുടെ പരിഷ്കരണ ത്വര അത് വളരെ നല്ലതാണ്, പക്ഷെ പിന്നെ കാറ് മാറരുത്. തുടക്കം വളരെ നല്ലതായി. ഈ സമാധിയിലും ജുബ ഓരിട്ട് ഉത്തരയും ചുറ്റി കയറും, അതും ഇതിന്റെ ഒരു അനുകരണമല്ലേ? സമാധിയിലകത്ത് കയറുമ്പോൾ ജുബയിട്ടുണ്ട് സ്വാമിയാരും അത് ഓരിട്ട് ഉത്തരയും മാത്രമേ കയറും. വടക്കേന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും, മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഉടുപ്പിട്ടുകൊണ്ടാ പോയിരിക്കുന്നത്. ഇവിടത്തിന്റെ അകത്ത് കയറിക്കൊണ്ടിരുന്നില്ലേ പലരും? സമാധിയുടെ അകത്ത് രാഷ്ട്രപതി ഇന്ദിരാഗാന്ധിയൊക്കെ അകത്ത് കയറിയിട്ടല്ലേ ആരാധനയൊക്കെ വെച്ചിട്ട് പോകുന്നത്? പിന്നീടല്ലേ ഇപ്പൊ അകത്ത് എല്ലാരും കയറാതെ? അത് പൗരോഹിത്യം വയ്ക്കുന്ന പൗരോഹിത്യത്തിന്റെ ശിവരി അതിന് എന്താണോ, നിങ്ങള് കേദാരം ബദരിയിൽ ചെന്ന് കഴിഞ്ഞാൽ ചെരുപ്പിട്ട് കൊണ്ടാണ് പൂജ നടത്തുന്നത്, കാലിന്റെ ചെരുപ്പിട്ടുകൊണ്ടാണ് അവർ പൂജിക്കുന്നത്. പിന്നല്ലാതെ ചെരുപ്പെന്ന് വെച്ചാൽ അവര് അതിനുവേണ്ടി പ്രത്യേക തുണി കൊണ്ടുള്ള ചെരുപ്പുണ്ടാക്കും എന്നുള്ള വ്യത്യാസം. കമ്പിളി തുണി കൊണ്ടുള്ള ചെരുപ്പുണ്ടാക്കി അതിട്ടുണ്ടാ പൂജിക്കുന്നത്, ചെരുപ്പ് തന്നെയാണല്ലോ കാലിൽ കിടക്കുന്നത്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ചെണ്ടയിൽ ഇരുന്നാ കുഴപ്പമില്ല, അതിന്റെ അകത്ത് കയറുമ്പോൾ അത് ഊരി കളയണം, ചെണ്ടയായിട്ട് അകത്ത് കയറാം. ഇത്രയൊക്കെ ഉള്ളു ഇതിന്റെ കാര്യങ്ങള്. അതുകൊണ്ട് എന്താണ് വൃത്തി, പക്ഷെ ഇവിടെയുള്ള എന്താണ് സ്വാമിമാരെയൊന്നും ഉടുപ്പിട്ടും കൊണ്ട് അകത്ത് കയറ്റാൻ പാടില്ല, കാരണം പലരും തുണി കഴുകാത്തവരാണ്. അപ്പൊ തുണി കഴുകുന്ന സ്വാമിമാരുണ്ടെങ്കിൽ ഉടുപ്പിട്ടും കൊണ്ട് അകത്ത് കയറ്റാം, കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും കഴുകി വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഈ ഉടുപ്പിട്ടുകൊണ്ട് അകത്ത് കയറുന്നതിന് എന്താ കുഴപ്പം? ഈ ഊരുന്നതിന് അതൊക്കെ പരിഷ്കരണം വരുത്തണം. പിന്നെ വേർത്ത് പൊളിച്ച് അകത്ത് കയറരുത് എന്നുള്ളതേ ഉള്ളൂ. ഇത് ഉത്തരി കയറുന്നതിന് പ്രശ്നമില്ല, അപ്പൊ ഇതിനൊരു സ്റ്റിച്ച് ചെയ്താൽ പിന്നെ ഡ്രസ്സായിരുന്നു, രണ്ടും ഒരേ ധർമ്മല്ലേ? അത് മാത്രമല്ല, നിങ്ങളുടെ ഈ അമ്പലത്തിലെ വേഷം എന്ന് പറയുന്നത് എന്താണ്, അടിയിലൊരു കൗപീനം കൊട്ടി മേലിലൊരു പിന്നെ കട്ടി കുറഞ്ഞ ഒറ്റമുണ്ടെടുത്ത് നിങ്ങൾ അതിന്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ അടിഭാഗം മുഴുവൻ പുറത്തിരിക്കുന്ന ആൾക്കാർ കാണുകയാണ്. ഇത് വളരെ വൃത്തികെട്ടാണ്. ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പത്മനാഭവനോന്റെ കൊച്ചിരാജചരിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്പൂതിരിമാരുടെ വേഷത്തെ കുറിച്ച്. നിങ്ങളുടെ അടിവസ്ത്രം കാണിക്കത്തക്ക രീതിയിലുള്ള കനം കുറഞ്ഞ വസ്ത്രം കൊടുത്ത് നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത്? ഏത് പിന്നെ നിങ്ങൾ ഇതുപോലെയുള്ള ഡ്രസ് ഉണ്ടല്ലോ, ഈ ഡ്രസ് ഇങ്ങനെയുള്ള ഡ്രസ് ഇടുമ്പോ നിങ്ങളുടെ ശരീരം മുഴുവൻ ആൾക്കാർ കാണയില്ലേ? അല്ലേ, നിങ്ങളുടെ ശരീരം മറയ്ക്കാൻ പറ്റും? പറ്റില്ലല്ലോ. പുറത്തിറങ്ങുമ്പോ എന്തിനാ ശരീരം പ്രദർശിപ്പിക്കുന്നത്? അങ്ങനെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ആവശ്യമില്ല. നിങ്ങൾ വല്ല സൗന്ദര്യ മത്സരത്തിനൊക്കെയാണ് പങ്കെടുക്കുന്നതെങ്കിൽ ശരി. കുറച്ചുകൂടെ ആത്മാഭിമാനത്തോടെ രണ്ടാമുണ്ട് തലയിൽ കെട്ടി വീണു ക്ഷേത്രത്തിലാണെന്ന അവിടെ. അങ്ങനെയാണ് ഇപ്പോഴും അവിടെ സമ്പ്രദായം നടക്കുന്നത്. എവിടെയാണ്? അധിപതിയിലെ എന്താ പറയുന്നത്, ഏത് ക്ഷേത്രം? മറ്റാരുടെ നാരവേഷം ഉണ്ടല്ലോ ഇവിടെ. അത് അവിടെ ശരിയാണ്. അപ്പോ ഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് കയറുക എന്ന് പറഞ്ഞ ഒരു എന്താണ് ശരീരം മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുന്നത്. ഞാനൊരു ദിവസം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഈ കക്ഷി അവിടെ എന്താണ് ഹോസ്പിറ്റലിൽ സ്വാമിയായിട്ട് പറഞ്ഞു പേല ആശുപത്രിയിൽ ചെന്നിട്ട് അവിടെ എത്ര ആൾക്കാർ വരുന്ന സ്ഥലം ഉള്ളിലാണെങ്കിൽ തുറന്ന് അവിടെ നഴ്സുമാരെ കയറി വരുത്തും. പിന്നെ അങ്ങനെ ഇവിടെ ഒരു കഷ്ടമൊക്കെ കാണിച്ച് അത് വൃത്തികേടാണ്. അത് അറിയത്തില്ല. നമ്മള് നമ്മുടെ ശരീരം മറയ്ക്കുക, ആ മറയ്ക്കുന്നത് പണ്ട് ഏതോ ഒന്നിന് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ വായിച്ചതാണ് മുമ്പ് 10-20 വർഷം മുമ്പ്. ശിവനിയുടെ സ്വാമിയെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് മാറു മറയ്ക്കാത്ത വർഗം. അങ്ങനെ ഒരു വിശേഷണം കൊടുത്തിരുന്നു. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഒരു അപ്പോൾ നമ്മളിതൊക്കെ വലിയ ഗമയില ഉത്തരവ് കേട്ടുകൊണ്ട് നടക്കുന്ന എന്തോ വലിയ കാര്യം സാധിച്ചപ്പോഴാണ് ഈ പറയുന്നൊരു കാര്യമുണ്ടല്ലോ മാറുമറയ്ക്കാത്ത വർഗം എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ മറച്ച് നടക്കേണ്ടവരല്ലേ, എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കുന്നത്? അതൊക്കെ വെറും പ്രാകൃതമായ രീതിയാണ്. ഈ രാമകൃഷ്ണമഠത്തിന്റെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളില് ഒരു ബനിയന്റെ ഉള്ളിൽ ഇട്ടിട്ട് പുറത്ത് ഇതുപോലുള്ള അത് കുഴപ്പമില്ല. അടിയിൽ ഒരു ബനിയൻ ഇടുക, അടിയിൽ എന്താണ് നമ്മുടെ മുണ്ടിന്റെ അടിയിൽ ഉണ്ടല്ലോ ഇറക്കമുള്ള ഒരു നിക്കർ ഇടുക, ഇറക്കമുള്ള, മനസ്സിലാ? കൗബീനം വേണമെങ്കിൽ കെട്ടാം, അതിന്റെ അടിയിൽ കൗബീനം വേണമെങ്കിൽ ധരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇറക്കമുള്ള മുട്ടിന്റെ അത്രയും ഇറക്കമുള്ള ഒരു ആ അതിപ്പോ കടയിൽ കൊടുത്ത എന്താണ് തയ്ച്ചു കിട്ടുമല്ലോ, വാങ്ങുന്നൊക്കെ നല്ല തുണിയായിരിക്കും, അതൊക്കെ പ്രശ്നമാകും. അപ്പൊ ഞാൻ ഈ കൗബീനം മാത്രം ധരിച്ചോണ്ടിരുന്ന എനിക്കൊരു സ്കിന്ന് ഇത് വന്നു, സ്കിന്നിനൊരു പ്രശ്നം വന്ന്. ഞാൻ ഒരുപാടൊക്കെ ഡോക്ടർമാരെ കണ്ട് മരുന്ന് തേക്കും അത് മാറും, വീണ്ടും വരും തേക്കും മാറും. അങ്ങനെയായി അവസാനം ഒരു ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് ഈ അടിയിൽ കെട്ടിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ യഥാർത്ഥ സമയം അഴിച്ചു കളയുന്നു, കാരണം ഇതാണ് ഈ സ്കിൻ ഡിസീസ് ഉണ്ടാക്കുന്നത്. കാരണം ഇതിന്റെ ഇതിൽ വേർപ്പ് പിടിച്ചിട്ട് വായു സമ്പർക്കം ഇല്ലാതെ അപ്പോ ഇതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് അഴിച്ചു കളഞ്ഞിട്ട് സാധാരണ മനുഷ്യരെ പോലെ ഒരു ചെറിയൊരു നിക്കറിൽ അടിക്കുക. ഈ കടയിൽ നിന്ന് വാങ്ങുന്നു ഇടരുതെന്ന് പറഞ്ഞു, അതിൽ ഇന്നും അത് ഇതൊക്കെ ഉള്ളതാണ് പിടിച്ചു കിടക്കുന്ന സാധനം ഇടരുത്. കുറച്ച് ലൂസായിട്ടുള്ള സാധനം അത് ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് മരുന്നിന്റെ ആവശ്യം വന്നിട്ടില്ല. അതോടുകൂടി ആ സ്കിൻ ഡിസീസ് അങ്ങ് മാറി, ഒരു എന്തോ ഒരു സോറിയാസ് പോലെ എന്തോ ഒരു സാധനം വന്നു, പിന്നെ അത് വന്നിട്ടേ ഇല്ല. അപ്പോ ഇതൊക്കെ നമ്മള് നമ്മുടെ സൗകര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ശരി എന്നാ ഇന്നത്തെ ഭാഗം സമയം.